അതെന്നാലുമെന്നും പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. അലവട്ടം പൂക്കാലം പഴി തെറ്റിപ്പോയിട്ട ഒരു നാളും പൂക്കാമാങ്കൊമ്പിൽ അതിനായി മാത്രമായൊരു നേരം മൃദു മാറി മധുമാസമണയാറുണ്ടല്ലോ. തിരിച്ചു പോകുന്നു.